കേട്ടില്ല. നമ്മൾ എന്താ തെറ്റിപ്പോകുന്ന എന്തോന്ന്, തെറ്റിപ്പോകുന്ന അസുഖമുണ്ടോ? അങ്ങനെ ഒരു അസുഖമുണ്ടോ? അതിപ്പോ നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ പറയണോ? എന്താണ് എല്ലാവരും സത്യം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റും? മനുഷ്യരെല്ലാം സത്യത്തിൽ വേണം ജീവിക്കാനെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉൾക്കൊണ്ടില്ല എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റും. നീതി വേണം, ധർമ്മം വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഉൾക്കൊണ്ടില്ലെന്ന് വരും, പക്ഷേ അതേ പറയാൻ പറ്റും. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആണ് പറയണമെങ്കിൽ നമ്മൾ പറയണം നിങ്ങൾ കള്ളു കുടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ജാതി പറയണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുരു പറഞ്ഞ് പറയാൻ പറ്റില്ല. ഗുരു പറഞ്ഞ് പറയണമെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കും. നമ്മൾ പറയുക എന്നുള്ളതാണ്, പറയുന്നതാണ് നമ്മുടെ ജോലി. അല്ലാതെ നമ്മളെന്ത് ചെയ്യും? അതിപ്പോ ആൾക്കാർ കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഗുരു മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാവരും മദ്യം വനം നിർത്തിയോ? മദ്യപാനം അതോടുകൂടി നിന്നോ? അപ്പൊ പിന്നെ ഗുരു പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യം നിങ്ങളോ ഞാനോ പറഞ്ഞാൽ കേൾക്കൂ? അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റും. ഗുരു അവസാന കാലം വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് മദ്യപിക്കരുത്. പറയുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് കുറേയൊക്കെ കുറച്ച് പേരത് കേൾക്കും, അങ്ങനെ ഒരു നിയന്ത്രണം വരും. ഇതൊക്കെ പറയുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. അല്ലാതെ ഇതെല്ലാം ലോകം അങ്ങ് അംഗീകരിച്ച് ലോകം മുഴുവൻ മാറാനൊന്നുമല്ല. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരും, കുറച്ച് പേരത് ഉൾക്കൊള്ളും. മൊത്തത്തിൽ സമൂഹത്തിനെ അത് സ്വാധീനിക്കുമ്പോൾ സമൂഹത്തിൽ അതിൻ്റെ ഒരു മാറ്റം ക്രമേണയെങ്കിലും വരും, അത്രയേ ഉള്ളൂ. യുദ്ധം പാടില്ല. സമാധാനം വേണമെന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു യുദ്ധം ചെയ്യാതിരിക്കും. അപ്പോൾ സമാധാനം വേണമെന്ന് പ്രചരിപ്പിച്ചാൽ കുറച്ച് പേര് അത് സ്വീകരിക്കും, അപ്പോൾ യുദ്ധം കുറഞ്ഞു വരും, യുദ്ധം ഇല്ലാതാകുകയല്ല. ഉപദേശങ്ങൾ ഏത് ഉപദേശമായാലും ശരി, ഏത് കാര്യങ്ങളായാലും ശരി, ഇങ്ങനെയൊക്കെ അത് പ്രായോഗികമാകത്തുള്ളൂ. ലഹരി പാടില്ല എന്ന് ഗുരു പറഞ്ഞു. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ലഹരിയല്ലേ? പുതിയ പുതിയ ലഹരികൾ വന്നു, സർക്കാർ വരെ ബുദ്ധിമുട്ടിലാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കൊച്ചു കുട്ടികൾ വരെ ലഹരിക്ക് അടിമയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായി ഗുരുദേവൻ പറഞ്ഞു. ഇപ്പം വീണ്ടും അന്ധവിശ്വാസങ്ങളിൽ പോകുന്നു. അപ്പൊ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കേൾക്കുന്നു കേൾക്കുന്നുണ്ടേ എന്നുള്ളത്. അങ്ങനെ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പരാതി വരികയാണെങ്കിൽ ഗുരു പറഞ്ഞെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ പിന്നെ മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്ന് പരാതി പറയാൻ എന്താ അവകാശം? ഇതൊക്കെ സമൂഹത്തിലൊരു സ്വാധീനം ചെലുത്തി ക്രമേണ മാറ്റങ്ങൾ വരുത്തും. ബുദ്ധം പറഞ്ഞ് ഹിംസിക്കരുതെന്ന് പറഞ്ഞിട്ട് 2000 വർഷം കൂടുതലായില്ലേ? 2000 കൂടുതൽ വർഷമായി. എന്നിട്ട് മനുഷ്യൻ ഹിംസിക്കാതിരുന്ന എന്തുമാത്രം ഹിംസ നടന്നു, എന്തുമാത്രം രക്തപ്പുഴി, എന്തുമാത്രം പ്രാണികളൊക്കെ വന്നു. കൊണ്ട് ബുദ്ധം പറയാതിരുന്ന പറയാതിരുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല പറയുക എന്നുള്ളതാണ്. കുറച്ച് പേരെ അത് ഉൾക്കൊള്ളും. അല്ല, നമ്മൾ പറഞ്ഞ് ലോകം മുഴുവൻ നന്നാക്കാൻ എന്ന് വിചാരിക്കരുത്. അങ്ങനെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. കൊല്ലരുതെന്ന് പറഞ്ഞാൽ തിന്നരുതെന്നും പറഞ്ഞാൽ നമുക്ക് തിന്നാതിരിക്കാം. നമ്മളെപ്പോലെ കുറച്ച് പേര് തിന്നാതിരിക്കും, കൊല്ലാതിരിക്കും. പറഞ്ഞല്ലോ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനാകുന്നത്. ഇതാണ് പരമസാരവേഗം. അതാണ് എല്ലാവരോടും പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് ചെയ്യുന്ന മറ്റുള്ളവർക്കും സുഖത്തിന്, മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന ആകരുത്, മറ്റുള്ളവന് സുഖം ഉള്ളതാണ്. ഇതാണ് സാരം. ഇതിലെന്താ കുഴപ്പം? ഇതിൽ പ്രശ്നം എന്താ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരു അതല്ലല്ലോ പറഞ്ഞത്, ഇതല്ലേ പറഞ്ഞത് പരമതപസ്സാന യോഗം. ഗുരു പറഞ്ഞ ഇതാണ് പരമതപസ്സാന യോഗം എന്ന് പറഞ്ഞത്. അത് ഗുരു തന്നെ പറഞ്ഞല്ലേ നേരിട്ട്. ഗുരു പറഞ്ഞ നമ്മൾ സ്വീകരിക്കില്ലെന്ന് നമ്മൾ തന്നെ വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഗുരു പരമത് സാരം ഏകം എന്ന് പറഞ്ഞ ഇതാണ് ജഗതി നിമ്മതമേകം. ഇതാണ് ഒരു മതം. അതിനെന്താ പ്രശ്നം? അത് ആൾക്കാരോട് പറയുന്നതിന് നമുക്ക് മനസ്സിലാകാത്തോണ്ടാ നമുക്ക് പറയാൻ പറ്റാത്ത. നമുക്ക് മനസ്സിലാക്കി ആരോടും പറയാം. പിന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഹിന്ദു മതത്തെയൊക്കെ ഒന്നാക്കാന്ന് വിചാരിച്ച ഒന്നാക്കാന്നും ഇവർ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ വേറെ വേറെ തന്നെ. അതൊന്നാക്കാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിലെ ഇമ്മതം ഏകം ഇതാണ്. എല്ലാ മതങ്ങളെല്ലാം ഒന്നാകത്തില്ല. അതിൻ്റെ കൂടെ ഒരു ജാതി, അഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നു. പറയുന്നു കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയും മാർന്നിടലും. കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, പുരുഷൻ മനുഷ്യനെന്നർത്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാണ്, കൊല്ലാതിരുന്നു കഴിഞ്ഞാൽ അവൻ ഗുണമുള്ളവനാണ് എന്ന് വെച്ചാൽ നല്ലവനാണ്. എന്താ അവിടുത്തെ ഗുണം? അഹിംസാവൃതം സ്വീകരിച്ചിരിക്കുന്നവനാണ്. ഇതൊക്കെ ഓരോ വ്യക്തികളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. സമൂഹത്തിന് മുഴുവൻ ഇത് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. വ്യക്തികളിലൂടെ സമൂഹത്തിൽ അത് വ്യാപിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് കൊല്ലാതിരിക്കുന്നവൻ ഗുണമുള്ള മനുഷ്യനാണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൃഗങ്ങളെല്ലാം പരസ്പരം കൊന്ന് തിന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അത് മൃഗങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നു, പിന്നെ ആരുടെ കാര്യം? ഉമാൻ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. മൃഗങ്ങൾ അവരുടെ ജോലി നോക്കിക്കോളും, മനുഷ്യനെന്ത് ചെയ്യണമെന്നാ പറയുന്നത്. അപ്പം മനുഷ്യൻ കൊല്ലരുതെന്ന് പറയുമ്പോൾ മൃഗം ഒന്ന് തിന്നുന്നില്ലേ എന്ന് പറയും. അപ്പൊ എന്താ, മനുഷ്യൻ മൃഗമാണ്? അതെന്താ സംശയം? ഏത് പറയുന്നത്? ആ മനുഷ്യന് വേണ്ടി അല്ല, മൃഗങ്ങൾക്ക് ആരും ഉപദേശിക്കാൻ പോകില്ല. ഉപദേശങ്ങളൊക്കെ മനുഷ്യനോടെ പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ മൃഗങ്ങളോട് ഉപദേശിക്കാൻ ഒന്നാമത് അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാകത്തില്ല, പിന്നെ മനുഷ്യൻ മറ്റുള്ള ജീവികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് ആണ് പറയുന്നത്. മൃഗത്തെ അഭിസംബോധന ചെയ്തല്ല പറയുന്നു, ആർക്കും കഴിയത്തില്ല, അവരുടെ ഭാഷ അറിയത്തില്ല. അവര് എന്താണ്, അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ ഈ പറയുന്നതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും തിരുത്താനും എന്നുള്ള ബുദ്ധിയില്ല അവർക്ക്. അല്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനോടാ പറയുന്നത്. അതാ മനുഷ്യരോട് പറയുന്നു, നിങ്ങളിങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പം മൃഗങ്ങളൊക്കെ ഒന്ന് തിന്നാതിരിക്കുക എന്ന് പറയുന്നത് അവരോട് പറയുന്ന ഉപദേശമാണ്. മനുഷ്യന് ജീവികളോട് കാരുണ്യമുണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ീ പറയുന്നു ഇത് അല്ലാകിൽ മൃഗത്തോട് തുല്യനവൻ, അതാ പറയുന്നു. ഇത് മനുഷ്യനോടാണ് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ കൊല്ലുകയാണെങ്കിൽ മൃഗത്തിന് തുല്യമാണെന്നാണ്. അപ്പം മൃഗങ്ങളാണ് കൊല്ലുന്നത്. മൃഗങ്ങളുടെ കൊല എങ്ങനെ നടക്കും? മൃഗങ്ങളെ പിടിച്ചിട്ട് മനുഷ്യൻ സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കരുത് ആണ് പറയുന്നത്. മൃഗങ്ങളെല്ലാം കൊന്ന് തിന്നുന്നില്ല, അതുകൊണ്ട് നമുക്കും തിന്നാമെന്ന് പറഞ്ഞ് നമ്മളെ ന്യായീകരിക്കുകയാണ് സാറിന് മനുഷ്യരോട് പറഞ്ഞ. അതങ്ങനെ എന്തുകൊണ്ട് മൃഗം കൊന്നാ തിന്നുന്നത്? അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഭാഗവതത്തിൽ പറയും, ജീവോ ജീവസ്യ ജീവനും. ഈ പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒന്ന് മറ്റൊന്നിനെ തിന്നാണ് ജീവിക്കുന്നത് ഭാഗവതത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടെന്താ ജീവോ ജീവസ്യ ജീവൻ? ഒരു ജീവന്റെ ജീവിതം മറ്റൊരു ജീവനെ ആശ്രയിച്ചാണ്. അതുകൊണ്ടെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെല്ലാം കൊന്നു തിന്നുന്നു, അതുകൊണ്ട് മനുഷ്യനും കൊല്ലാമോ? മനുഷ്യൻ മൃഗങ്ങളത്തിനോട് തുല്യമല്ല, അതാണ് പറയുന്നത്. മൃഗങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അവരെ കൊല്ലരുത് തിന്നരുത് എന്ന് പഠിപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഇല്ല, മനുഷ്യനും പറ്റത്തില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അത് വംശമറ്റം നശിച്ചു പോകും കൊല്ലാതെയും തിന്നാതെയിരുന്നു. മനുഷ്യൻ അങ്ങനെയല്ല, കൊല്ലാതെ തിന്നാതെ ജീവിക്കാനുള്ള വകുപ്പുണ്ട്. മാംസഭക്ഷണം ഇപ്പോ ഉള്ള ലോകത്തുള്ള മാംസഭക്ഷണം കുറച്ചാൽ തന്നെ മനുഷ്യൻ ഭൂമിയിൽ കുറച്ചു കാലം കൂടെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഈ മാംസഭക്ഷണം കുറച്ചാൽ മനുഷ്യന്റെ ഭൂമിയിലുള്ള ഇത് ഗ്രീൻ ഗ്യാസ് എഫക്റ്റ് എന്ന് പറയും, അത് കുറയും. അത് പറഞ്ഞാൽ മനുഷ്യന് കുറച്ചുകൂടെ ഭൂമിയിൽ ജീവിക്കാൻ സസ്യജാലങ്ങൾക്ക് വല്ല ആയുസ് നീട്ടി കിട്ടും, അങ്ങനെ പറയുന്നുണ്ട്. മാംസ വ്യവസായത്തിൽ നിന്ന് ഏകദേശം 18% ഹരിതവാതകങ്ങൾ പുറത്തു വരുന്നു. മാംസ വ്യവസായം എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ വളർത്തുക, അതിനുവേണ്ടി കൃഷി ചെയ്യുക, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വ്യവസായങ്ങൾ, തുകൽ വ്യവസായം, അതിൻ്റെ ട്രക്കിംഗ്, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തം വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഹരിത വാതകങ്ങൾ, മീഥേൻ പോലെയുള്ള വാതകങ്ങളുടെ 18% വെറും മാംസ വ്യവസായത്തിൽ നിന്നാണ് വരുന്ന ഒന്നാണ്. ഓസോൺ പാളിയുടെ പ്രശ്നമല്ല, ഹരിതവാതകങ്ങൾ ഞാൻ മുമ്പ് ദിവസം പറഞ്ഞാണല്ലോ. മേളിൽ വന്നൊരു മറ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് ഭൂമിയിൽ നിന്നുള്ള ഈ ചൂട് അത് നമ്മുടെ അന്തരീക്ഷം കടന്നു പോകത്തില്ല, അപ്പം അന്തരീക്ഷത്തിൽ ചൂട് കൂടും. ഇതാണ് പ്രശ്നം. അതിന് വലിയൊരു കാരണമായിരിക്കുന്ന ഈ മാംസം മാത്രമാണ്, മാംസ മനുഷ്യന്റെ മാംസ വ്യവസായം, അതിനോടനുബന്ധിച്ച് വരുന്ന പ്രവർത്തനങ്ങളും. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യന്റെ മാംസ ഉപയോഗം കുറയ്ക്കണമെന്നാണ്. മാംസഭക്ഷണം കുറച്ചുകൊണ്ട് വന്നു ഇനി മനുഷ്യന്റെ ഈ മാംസഭക്ഷണം എന്ന് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ള, മനുഷ്യ സമൂഹത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ്റെ വെറും 37% മാത്രമേ മാംസ ഭക്ഷണത്തിൽ നിന്ന് മനുഷ്യൻ ഉത്പാദിപ്പിക്കുന്നു എന്നാണ്, അത്രയേ ഉള്ളൂ എന്നാണ്. 37%, അതിനു വേണ്ടിയിട്ടാണ് ഭൂമിക്ക് ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാകും. അതുപോലുള്ള മനുഷ്യ സമൂഹത്തിന് അപ്പോ അത് ഏറ്റവും കൂടുതൽ മാംസ ഉപയോഗം നടക്കുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ. അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് മാംസം ഉപയോഗിക്കുന്ന ഹോങ്കോങ്ങുകാരാണ്. ആവറേജ് ഏറ്റവും കുറച്ച് ലോകത്തിൽ മാംസം ഉപയോഗിക്കുന്ന ആവറേജ് ഇന്ത്യക്കാരാണ്. അങ്ങനെ ഒരു ക്രെഡിറ്റ് നമുക്കുണ്ട്. അതിനൊരു കാരണം കൂടെയുണ്ട്. ഈ ആവറേജ് കണക്കാക്കുമ്പോൾ ഇന്ത്യയിലെ ജനപ്പെരുപ്പ് അതിനൊരു കാരണമാണ്. ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളില്ലേ, അപ്പൊ ഇന്ത്യയിലെ മാംസ ഉപഭോഗം കുറയുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം പൊതുവേ ഈ ദരിദ്ര രാജ്യങ്ങളിൽ മാംസം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്, സാധാരണക്കാരനത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മാംസത്തിൻ്റെ ഉപയോഗം കുറയും. ഇവിടെയൊക്കെ ഇത്തിരി കാശുള്ളവന് മാത്രമേ 1 കിലോ ആട്ടിറച്ചിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇപ്പം എത്ര രൂപ? വളരെ വില കൂടുതലാണ്, സാധാരണക്കാരന് വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു കാരണം ഇവിടെ. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി, എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ മാംസം ഇവിടെ കിട്ടത്തില്ല. ഇന്ത്യയിൽ പലയിടത്തും മാംസം ഇതൊക്കെ നിരോധിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു മനുഷ്യൻ്റെ ശരാശരി മാംസഭക്ഷണം എന്ന് പറയുന്നത് 10.10 ഗ്രാമാണ് ഒരു ദിവസം ശരാശരി മൊത്തം വീതിക്കുമ്പം. ജനസംഖ്യ കൂടുതലും അതിനൊരു കാരണമാണ്. അസമയം ഹോങ്കോങ്ങിലൊക്കെ ഒരു മനുഷ്യന്റെ ശരാശരി ഒരു ദിവസം ഏകദേശം 450 ഗ്രാം ഒരു മനുഷ്യൻ കഴിക്കുന്നുണ്ട്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ കുറവുള്ളത് ബംഗ്ലാദേശിലാണ്. അത് ജനസംഖ്യ അവിടെ കുറവാണ്, അതൊരു കാരണമാണ്. പിന്നെ ജനങ്ങൾക്ക് അതിന് ശേഷി കുറവാണ്. സമ്പന്ന രാഷ്ട്രങ്ങളിലാണ് മാംസ ഉപയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്നത്, പൈസ ഉള്ളവർ. അമേരിക്കയാണ് ലോകത്ത് 3rd സ്ഥാനം, മറ്റു രാജ്യങ്ങളൊക്കെ കൂടുതലാണ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം. കാരണം പൈസയുണ്ടവർ, ഇഷ്ടം പോലെ കഴിക്കാം. അതുകൊണ്ട് അവരാണ് ഈ പറയുന്ന, അവിടെയൊക്കെയാണ് ഈ ഗ്രീൻ ഹൗസ് എമിഷന് കൂടുതൽ കാരണക്കാരവരാണ്. മറ്റു പല സോഴ്സുകളും ഉണ്ട്. എന്നാലീ കാറ്റൽ ഫാമിംഗ് എന്ന് പറയുന്ന വലിയ അപകടകരമായ, അതിനെക്കുറിച്ച് UN സ്റ്റഡിയൊക്കെയുണ്ട്, യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്റ്റഡി. പല അമേരിക്കയിലൊക്കെ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ട് എല്ലാവരും പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ ഇത് കുറയ്ക്കുക, ഇതിന്റെ ഉപഭോഗം കുറയ്ക്കുക. അല്ല, ഇവിടെ കുറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കണക്കാക്കുന്നത് ഒരാളിന്റെ ഒരു ദിവസം ഉപയോഗമാണ്. ഇത്രയും കോടി ജനങ്ങളുള്ളപ്പോ ഒരാളിന് ഒരു ദിവസം 10 ഗ്രാമേ കിട്ടുന്നുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. ഇവിടെ ഒരുപാട് പേര് കഴിക്കാത്തവരുമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം അതുമായിട്ട് ബന്ധമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ് ഇവിടുത്തെ തുകൽ വ്യവസായത്തിൽ മുന്നയിക്കുന്ന പലരും. ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്ക് ഒരു വിഭാഗത്തിന് ഇത്രയും നിർബന്ധമുള്ളൂ, പശുവിനെ കൊല്ലരുത് തന്നെ ഉള്ളൂ, മാംസം കഴിക്കാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമില്ല. പക്ഷെ സാധാരണ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരിതുണ്ട്. ഇന്ത്യയിൽ ജൈനന്മാരുണ്ട്, അവരൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഈ സാധാരണ ഹിന്ദുക്കൾ ബ്രാഹ്മിൻസ് പല ഭാഗങ്ങളിലും അവർ കഴിക്കുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ട് നേരിട്ട് അതിന് ബന്ധമില്ല. ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ പറയുന്നത് പശുവിനെ കൊന്നു തിന്നരുത്, വേറെ എന്തിനാണോ കൊന്ന് തിന്നാം എന്നാണ് അവരുടെ അനുഭവം. ഏറ്റവും കൂടുതൽ കശാപ്പി എന്ന് ചിക്കൻ ലോകത്ത് ബേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ചിക്കൻ ഉൾപ്പെടെയുള്ള ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. പക്ഷികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കശാപ്പി എന്ന്. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ കാറ്റ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭക്ഷിക്കുന്ന അതാണ്, ചിക്കനാണ് ലോകത്ത്. അതിന്റെ കണക്കുകളുണ്ട്. അല്ല, ഇതിന്റെ അവൈലബിലിറ്റി. അതിനെ ഈ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കിത് വളർത്തിയെടുക്കാൻ എളുപ്പമാണ്. പൗൾട്രി ഫാം എന്ന് പറയുമ്പോഴേ ബാറ്ററി സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആറാറാറാറുകളായിട്ട് മേല സ്ഥലം ആദ്യം കൺസ്യൂം ചെയ്യത്തില്ല. കന്നുകാലി ഫാമിങ്ങിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരുപാട് വേണം, പിന്നെ അതിന് സമയം ഒരുപാട് വേണം. ഒരു കാളയെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതിന് എത്ര ദിവസം പിടിക്കും? മറ്റേ അങ്ങനെയല്ല, ദിവസം 3 മാസം കൊണ്ട്, 2.5 മാസം കൊണ്ട് കുറച്ച് ചിലവേ ഉള്ളൂ. 2.5 മാസം കൊണ്ട് വളർത്തിയെടുക്കാം. അതുകൊണ്ട് അവൈലബിലിറ്റി ഒരു പ്രധാന കാരണമാണ്. മറ്റേ അത്ര എളുപ്പമല്ല, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് മനുഷ്യരേറ്റവും കൂടുതൽ കൊല്ലുന്നതും ഹരാരി എന്ന് കേട്ടിട്ടുണ്ടോ? ഹരാരി, ഹരാരി പേരേ കേട്ടിട്ടില്ല. സാപ്പിയൻസ് എന്ന് പറയുന്ന ബുക്ക് ഒക്കെ എഴുതി വളരെ പ്രസിദ്ധനായ ഒരു ജർമ്മൻ ഫിലോസഫറാണ്. അങ്ങേര് ഇതിനെതിരായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അങ്ങേര് പുസ്തകങ്ങളൊക്കെ കോടിക്കണക്കിന് പ്രതിയാണ് ലോകം മുഴുവൻ വിറ്റഴിയുന്നത്. അങ്ങേര് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത് കാറ്റിൽ ഫാമിംഗ് എന്നാണ്. ഈ മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ വേണ്ടി വളർത്തുക, കശാപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിൻ്റെ സാമ്പത്തിക വശമൊന്ന്, മറ്റൊന്ന് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന വേറൊന്നും, മറ്റൊന്ന് ക്രൂവൽറ്റി, മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരത. അതിന് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ഈ കന്നുകാലികൾ, പന്നികൾ, ഈ കോഴി, ഇതിനൊക്കെ ഈ മാംസത്തിന് വേണ്ടി വളർത്തുമ്പോൾ അതിനോട് ചെയ്യുന്ന ക്രൂരത. ഈ കോഴിയെ വളർത്തുക എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഏറ്റവും ചെറുതാക്കിയാണ് വളർത്തുന്നത്. എന്ന് വെച്ചാൽ ഇതിനൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ അതിൻ്റെ ചിറക് വിടർത്താനോ ഒരു കോഴിക്ക് കഴിയാത്ത കൂട്ടിനകത്തിട്ടാണ്. പന്നി അങ്ങനെ തന്നെ. പന്നി എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് പന്നികളെ ഗർഭധാരണം നടത്തി ഒരു പന്നിയെ കൊണ്ട് 10 തവണ പ്രസവിപ്പിക്കും. കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായി ഇൻസിമിനേറ്റ് ചെയ്യും. എന്നിട്ട് 10 തവണ ആകുമ്പോഴത്തേക്ക് അതിനെ അറക്കും. അത് ജീവനോടെ അറക്കേണ്ടി വന്നാൽ അതിഞ്ചി അതിൻ്റെ മാംസത്തിന് എങ്ങനെ ടേസ്റ്റ് കിട്ടുന്നു അതുപോലെ. അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് ഈ ഫാമുകളിൽ ഇതിനെയൊക്കെ കൊല്ലുന്നത്. ചിക്കനെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോട് തന്നെ അതിൻ്റെ എസൻസ് എടുക്കും മെഷീനിൽ കയറ്റി. ഇങ്ങനെ ഭയങ്കര ക്രൂരത, ഏറ്റവും മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് പുള്ളിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ക്രൂരത, മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ള കൂടുതൽ ക്രൂരതയാണ്. ഉള്ളി പറയുന്ന മനുഷ്യനെ കൃത്രിമ മാംസത്തിലേക്ക് മാറണം, അതാണ് ഇതിനൊരു പരിഹാരം. മൃഗങ്ങളെ കൊല്ലുന്നതിൽ ഒന്ന് ഇതാണ്, ഹരിതവാതക നിർഗമനം കൊണ്ട് ഭൂമിയിലെ സസ്യജാലങ്ങളും മനുഷ്യനുമൊക്കെ നശിക്കുന്നു ചൂട് കൂടിയിട്ടൊന്ന്. പിന്നെ മൊത്തം മനുഷ്യന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നത് മഞ്ഞുരുകേറ്റ്. മഞ്ഞുരുകേറ്റ് വെള്ളം കൂടുന്ന ഒന്ന്, അതിലും വലിയ അപകടമാണ് മഞ്ഞുരുകുമ്പോൾ വരുന്ന ബാക്ടീരിയകൾ. ഇപ്പൊ ഈ കൊറോണ ഉണ്ടല്ലോ, ഈ കൊറോണ വൈറസിനെ കുറിച്ച് പല ഹൈപ്പോത്തസിസുകളും. ഒന്ന് പറയുന്നത് എന്താണ്, ഇത് മഞ്ഞുരുകിയപ്പോൾ അവിടുന്ന് സ്വതന്ത്രമായ ഒരു ബാക്ടീരിയയാണെന്ന് അങ്ങനെയും പറയുന്നുണ്ട്. കാരണം മഞ്ഞുകളിലിങ്ങനെ കിടക്കുന്ന ബാക്ടീരിയകൾ പലതും ഉണ്ട്, അത് മനുഷ്യന് പറ്റിയല്ല, അവിടെ ഇരുന്നാൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഞ്ഞ് രൂപുമ്പോൾ എന്ത് ചെയ്യും, അത് വെള്ളത്തിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കും. വ്യാപിച്ച് മനുഷ്യനെ കയറി പറ്റിയാൽ ഈ കൊറോണ പോലെയുള്ള പല വിപത്തുകളും വരും. മനുഷ്യനതിന് പ്രതിവിധിയൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു 2-3 അടി മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോകം ദാരിദ്ര്യത്തിലേക്ക് പോകും, ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. കാരണം അർത്ഥവ്യവസ്ഥയെ ബാധിക്കുക, സാമ്പത്തികത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉത്പാദനം ഉപഭോഗം എല്ലാത്തിനെയും ബാധിക്കും. അപ്പം മനുഷ്യന് ആദ്യം പോഷകാഹാരക്കുറവ് വരും, പിന്നെ ആഹാരത്തിൻ്റെ കുറവ് വരും, വെള്ളത്തിൻ്റെ കുറവ് വരും. അങ്ങനെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കും. അന്തരീക്ഷത്തിലെ താപനില കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ഇന്ന് ചർച്ച ചെയ്യും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞ ആശയങ്ങളൊക്കെയാണ് നിങ്ങളെന്ന് പ്രചരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നുള്ള ഈ ക്രൂരത എന്ന് പറയുന്നത്. ഗുരുദേവനോട് പറയുന്നത് അഹിംസ ആണ്. അഹിംസ മാത്രമല്ല, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് എന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നു. അപ്പം മനുഷ്യന് ആഹാരം വേണ്ടെന്ന് ചോദിക്കും, വേണം. പക്ഷേ അതിന് ഇപ്പൊ മാംസത്തിന് പകരം കൃത്രിമ മാംസം, അതുപോലെ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഫ്യുവൽ എനർജി അതിൽ നിന്ന് മാറേണ്ടി വരും. എന്ന് വെച്ചാൽ പെട്രോൾ, ഗ്യാസ്, വിറക് ഇതൊക്കെ കത്തിക്കുന്നത് കുറയ്ക്കേണ്ടി വരും. സസ്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, മരങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് ഇതിനെ ഒരു പരിധിവരെ തടയും, ഒരു പരിധി വരും. അപ്പോൾ അതിവിശാലമായ മേൽച്ചിപ്പുറങ്ങൾ വേണ്ടി വരും ഈ ഫാമുകൾക്കൊക്കെ. അപ്പോൾ അത് അപകടമാണ്. അവിടെ മേഞ്ഞു കിടക്കുന്ന ഈ കന്നുകാലികളിൽ നിന്ന് വരുന്ന ഈ ഹരിതഗ്രഹങ്ങൾ മീഥേൻ പോലെയാണ്. അത് അന്തരീക്ഷത്തിൻ്റെ താപനിലയെ കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് അഹിംസ ക്രൂരത എന്ന് പറയുന്ന മറ്റ് ജീവികളോടുള്ള ക്രൂരതയല്ല, ഇത് മനുഷ്യനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെ കണ്ടിട്ടല്ല പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ഇന്ന് ലോകത്തിൽ ചിന്തിക്കുന്ന അവനവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടാണ്. നിങ്ങൾ മൃഗങ്ങളോട് ക്രൂരത കാണിച്ചാൽ സ്വാഭാവികമായും ആ ക്രൂരത തങ്ങളോട് തന്നെ വരും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, അതിൻ്റെ ഡേറ്റാസ് ഉണ്ട്, കണക്കുകൾ നമുക്കിന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോ രാജ്യത്തും എത്രമാത്രം മൃഗങ്ങളെ കൊല്ലുന്നു, പക്ഷികളെ കൊല്ലുന്നു, മത്സ്യത്തെ കൊല്ലുന്നു, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് എങ്ങനെ ഒഴിവാക്കണം. ഇപ്പം ചെയ്യുന്ന മനുഷ്യ സമൂഹത്തോട് മുഴുവൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ കൊല നിർത്തുക. പിന്നെ ആരോഗ്യ പ്രശ്നത്തിലും ഉണ്ട്. കാരണം മനുഷ്യനീ പറയുന്ന കാലത്തിൽ കൂടുതൽ മാംസം ഉപയോഗിച്ചാൽ ഈ പറയുന്ന 450 ഗ്രാമൊക്കെ ഡെയിലി ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ അത് സാമ്പത്തികമായി ആണ് വരുന്നത്. ഇപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ ആരും ചികിത്സിക്കാതിരിക്കില്ല. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വലിയ സമ്പത്ത് ചെലവഴിക്കേണ്ടി വരിക. അപ്പോൾ മനുഷ്യന് നിലനിൽപ്പിനെ അതും ബാധിക്കുന്നു, സാമ്പത്തികമായ അരാജകത്വം വരുന്നു. ഇത് പല തരത്തിലാണ് ഇതിൻ്റെ സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്നത്. ഇപ്പൊ ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങളിതൊക്കെ കുറയ്ക്കുക, നിങ്ങൾക്കത് ഒഴിവാക്കാൻ വേണ്ടി കുറയ്ക്കുക എങ്ങനെ ചെയ്യുക എന്നാണ് പറയുന്നത്. മൊത്തം മനുഷ്യന്റെ വരുന്ന 37% പ്രോട്ടീന് വേണ്ടിയിട്ട് മനുഷ്യ വംശത്തെ തന്നെ നശിപ്പിക്കുന്ന പരിപാടികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ്. മനുഷ്യന്റെ കൃഷിയിൽ നിന്ന് മൊത്തം 25% ഈ ഹരിതവാതക നിർഗമനമെന്ന് പറയുന്നു. പക്ഷെ അതിൽ 18% ഈ കാറ്റിൽ ഫാമിങ്ങിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു 7% കൃഷിയിൽ നിന്ന് ഇത് വരുന്നുള്ളൂ, ഈ ഗ്യാസുകൾ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കാറ്റിൽ ഫാമിംഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കൃഷി അത്ര അപകടകാരിയല്ല. അതാണ് ഇന്നത്തെ കണക്ക് പറയുന്നത്. കുറയ്ക്കേണ്ടി വരും. കൃത്രിമമായി കന്നുകാലികളെ അങ്ങനെ പീഡിപ്പിച്ച് ആണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഈ ഫാമുകളിൽ ഒരുപാട് പീഡനങ്ങൾ ചെയ്യുന്നുണ്ട് മൃഗങ്ങളോട്. അതും കുറയ്ക്കേണ്ടി വരും. ഹരാരിയുടെ ഒരു കണക്കുണ്ട്, ലണ്ടനിലെ കണക്കായുടെ പുസ്തകത്തിൽ കൊടുക്കുന്നത്. ഇനി വന്ന് 2.6 ബില്യൺ, 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണ്. അത്രയും കന്നുകാലികളെ ലണ്ടനിൽ മാത്രം ഒരു ദിവസം, UK ഒരു ദിവസം കൊല്ലുന്നുണ്ട് ബില്യൺ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന, അപ്പൊ അത്രയും വളർത്തണ്ടേ? അതിന്റെ 3 ഇരട്ടി പക്ഷികളെയാണ് കൊല്ലുന്നത്, കോഴികളെയാണ് ഒരു ദിവസം കൊല്ലുന്നത്. ഇത് വലിയ അപകടമാണ്. 3 ഇരട്ടി, ആ 3 ഇരട്ടി 950 ബില്യൺ, ഒരു വർഷത്തെ കണക്ക് പറയുന്നു. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണെന്നാണ്. പക്ഷികളെ അവിടെ കൊല്ലുന്നു. അപ്പൊ ഇതൊക്കെ പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന വലിയ ആഘാതമാണ്. ഇതുപോലെ നിങ്ങൾ വിക്കിപീഡിയ നോക്കിയത് ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ, പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള. US തന്നെ ഒരുപാട് പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതല്ല ഈ പോക്ക് എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ നിരന്തരം പറയുകയാണ്, നിങ്ങളിതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക. അപ്പം അഹിംസ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഇത് മാറിക്കഴിഞ്ഞു. എങ്ങനെയാണോ പെട്രോളിയം പ്രൊഡക്റ്റുകൾ അപകടകരമാകുന്നത്, അതുപോലെ അപകടകരമാണ് കാറ്റിൽ ഫാമിംഗ് എന്നാ പറയുന്നത്. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനം AC, ഫ്രിഡ്ജ് ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എന്ത് വരുന്നു, ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗ്ലോബൽ വാർമിങ് കൂടുന്നു, അത് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഉപയോഗവും കൂടുന്നു. അപ്പോൾ ഉപയോഗിക്കാതിരിക്കാനും പറ്റുന്നില്ല, ചൂട് കൂടുതലാണ്. അപ്പോൾ മനുഷ്യന്റെ കൺസ്ട്രക്ഷന്റെ രീതിയൊക്കെ മാറി കോൺക്രീറ്റ് ആയി. കോൺക്രീറ്റ് ആകുമ്പോൾ ഗ്ലോബൽ വാർമിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുറിക്കാത്ത ഒരാൾക്കിരിക്കാൻ പറ്റില്ല AC ഉപയോഗിക്കും. അപ്പോൾ AC ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അതിനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞാൽ, അത് പുറത്തുള്ള ടെമ്പറേച്ചറിൻ്റെ അതിൽ മാത്രം AC ഉപയോഗിക്കുക. അതാണ് പുറത്ത് 28 ആണെങ്കിൽ 28 ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന എമിഷൻ കുറഞ്ഞിരിക്കും. അസേ നിങ്ങൾ 24 AC ഉപയോഗിക്കുകയാണെങ്കിൽ എമിഷൻ കൂടും. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഇപ്പോൾ ഒരു വലിയ ഹാള്, ഹാളിൽ നിറയെ ആളിരിക്കണം, ഒരിക്കലും ഇന്ന് AC ഇല്ലാതിരിക്കാൻ പറ്റില്ല, ഫാനിട്ടും ഇരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്, അന്തരീക്ഷ താപനില വളരെ ഉയർന്നതാണ്, ആൾക്കാർ ഉയർത്ത് കുളിക്കും. അത് ജനങ്ങൾ കൂടുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഫ്ലാറ്റ് സംസ്കാരമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമി എന്ന് പറയുന്നത് ഒന്നുകിൽ കുഴിച്ച് താഴോട്ട് പോകണം, അല്ലെങ്കിൽ മേളിലോട്ട് പോകണം, വേറെ വഴിയില്ല. ഫ്ലാറ്റ് സംസ്കാരമൊന്നും ആൾക്കാർ ലക്ഷ്യക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഭൂമിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, മേളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ഥലം കിട്ടും, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അത്രയും ഭൂമി എവിടെ, ഈ ഘട്ടങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചാലേ മനുഷ്യന് ഒന്നും നടക്കാൻ പറ്റില്ല. ചെറിയ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ നോക്ക്, ഈ വലിയ വീട് വെക്കുന്നതാ ലക്ഷറി, അത് വളരെ ചുരുക്കം പേർക്ക് അതിന് പറ്റും. അംബാനി പോലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ലക്ഷ്യം ഉണ്ടത്. അത് ശരി, അതിപ്പോ പല കാര്യങ്ങൾക്കും അത് ആവശ്യമായിട്ട് വരും. അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്, സെക്യൂരിറ്റിയുടെ ഒരു വിഷയമുണ്ട്. എന്നാലും ധൂർത്തടിക്കുന്നവരുണ്ട്, അത് ധൂർത്ത് ശരിയല്ല. പക്ഷെ മനുഷ്യരുടെ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെ വേറെയാണ്. ഒന്നുമില്ലാത്തവന് ഓടയിലും കിടക്കാമെന്ന് പറയുന്ന പോലെ. അപ്പോൾ സുരക്ഷിതത്വം ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന പോലെ ഒരു ചെറിയ കുടിലിൽ അംബാനി താമസിക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ? അയാൾക്ക് പറ്റില്ല. കാരണം അയാളുടെ ബിസിനസ്, അതിൻ്റെ നിയന്ത്രണങ്ങൾ, എത്രയോ സ്റ്റാഫ്, ഓഫീസ് കാര്യങ്ങൾക്ക് അയാൾക്ക് വലിയ വീട് തന്നെ വേണ്ടി വരും. എന്നാൽ ലക്ഷറിയാണ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിയല്ലതാനും. അങ്ങനെയുണ്ട്. അങ്ങനെ ലോകത്തിൽ ധനവാന്മാർ ലക്ഷറി അല്ലാതെ ജീവിക്കുന്നവരുണ്ട്. എലോൺ മാസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്, ലക്ഷറി ആയിട്ടല്ല ജീവിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അങ്ങനെയുള്ളവരുമുണ്ട്, ലക്ഷറി അല്ലാതെ ജീവിക്കാം. പക്ഷെ സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഇടത്തരക്കാരാണ്, അവരാണ് താമസിക്കുന്നത്. അവർക്ക് പൊതുവെ ഫ്ലാറ്റിൽ താമസിച്ചാൽ അവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി കിട്ടും. നിങ്ങളൊരു വീട് ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രശ്നമാണ്. ഫ്ളാറ്റിലാകുമ്പോൾ മൊത്തത്തിലുള്ള സെക്യൂരിറ്റി കിട്ടും, ഫ്ളാറ്റിലാകുമ്പോൾ ചിലവ് കുറയും. ഈ ഒറ്റയ്ക്ക് വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. ലക്ഷറി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, എങ്കിലും ജീവിത സാഹചര്യങ്ങൾ വേറെയാണ് മനുഷ്യരുടെയൊക്കെ. അപ്പോൾ അതനുസരിച്ച് ഇതൊക്കെ മാറ്റി വരും. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ചിന്തിക്കാൻ പറ്റില്ല, പല ഭാഗങ്ങളുണ്ടതിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വഴി ഇതാണ്, ഇതിൻ്റെയൊക്കെ ഉപഭോഗം ഏതിൻ്റെ ആയാലും നിയന്ത്രിക്കുക, അതാണ് ഉപഭോഗം നിയന്ത്രിക്കുക. എനർജിയുടെ ഉപഭോഗം നിയന്ത്രിക്കുക, ഇല്ലാതാക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നിയന്ത്രിക്കുക, അത് നിയന്ത്രിച്ച് ഉപയോഗിക്കുക, ഒഴിവാക്കാൻ വേണ്ടി നിയന്ത്രിച്ച് ഉപയോഗിക്കുക. അങ്ങനെ ഒരിത് വരുമ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഗുരുദേവൻ ഈ പറഞ്ഞിരിക്കുന്ന ജീവകാരുണ്യം എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇത് വേണ്ടി വന്നു ഇന്ന്? ഇന്ന് ലോകത്തെ ചിന്തകന്മാർ ഇതേ കാര്യമാണ് പറയുന്നത്. ഹരാരി എന്നുള്ള പേര് പോലും നിങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ സാപ്പിയൻസ് എന്ന് പറയുന്ന പുള്ളിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഒരർത്ഥമില്ല. എന്നതിന് വേറൊന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകില്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ആഡിയോ കിട്ടുമെന്നു ഉണ്ടോ? ആ മലയാളം ഉണ്ടെങ്കിൽ മലയാളം നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല, കേൾക്കാം. കേൾക്കാനുള്ള ആഡിയോ ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ. ഒരു വർഷം കുക്കു FM എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഒരു വർഷം ഇപ്പം ദീപാവലിക്ക് ഓഫറുണ്ട്, 150 രൂപ മറ്റേ ഉള്ളൂ. ഒരു വർഷം മുഴുവൻ നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തിൽ അതിൻ്റെ സമ്മറിയെങ്കിലും കേൾക്കാം, മൊത്തം വായിക്കും. പക്ഷെ അതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സൂടെ വരണം. പിന്നെ പഴയ കാര്യമുണ്ടോ? ഞാൻ അത്യന്ത ആധുനികനാണെന്ന് അറിയത്തില്ല. കുക്കു FM എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ഇപ്പോൾ എന്താ ഈ ദീപാവലി സമയത്താണെങ്കിൽ 150 രൂപ മറ്റേ ഉള്ളൂ ഒരു വർഷത്തേക്ക്. ഇഷ്ടം പോലെ ബുക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ വായിക്കാം. അതുപോലെ വേറെയും ഉണ്ട്, ഒരുപാടുണ്ട് മലയാളത്തിൽ. മലയാളത്തിൽ ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ വളരെ ഫേമസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതാകുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ കിട്ടും. മലയാളത്തിൽ ഒരുപാടുണ്ട് കഥ പറയുന്ന നോവലുകൾ, അതൊക്കെ വായിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ അറിവ് നേടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ വിക്കിപീഡിയ ഉണ്ട്, അതിലാകുമ്പോൾ ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലൊക്കെ കുറവ്. നിങ്ങൾ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നും. അതൊക്കെ ഇംഗ്ലീഷിലാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് അത് അവരൊക്കെ ഇന്ന് ഇതാ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്നത്, നമ്മൾ പറയുന്നത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ചാൽ ലോകം ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ പഠിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ നിലവാരത്തെ നമ്മൾ പറഞ്ഞാൽ ലോകം സ്വീകരിക്കും. അപ്പോൾ ഗുരു പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ സമൂഹത്തിന്? അല്ലാതെ നമ്മൾ ഗുരുവിൻ്റെ പേരിൽ വെറും അന്ധവിശ്വാസങ്ങളും മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റില്ല. നമുക്കാകെ അറിയാമെന്നുള്ള അന്ധവിശ്വാസ പ്രചാരണമാണ്. അന്ധവിശ്വാസ പ്രചാരകന്മാരായി മാറി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള കാശൊക്കെ കിട്ടും ചില്ലറ. അധികം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ആശയമൊന്നും പറയാം. ഗുരുവിനെയും ആൾക്കാർ അന്ധവിശ്വാസിയായിട്ട് കണക്കൂട്ടും. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാർക്ക്. ഈ അംസ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മതി. ലോകരെ എത്ര പേര് സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, ലോകരെ അത് ആഗ്രഹിക്കുന്നു. സ്വീകരിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ ലോകം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഹിംസയൊക്കെ നടക്കുന്നുണ്ടില്ല എന്നുള്ളതല്ല. പക്ഷെ ഹിംസയ്ക്കെതിരായി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ആൾക്കാർക്ക് അതൊരു സപ്പോർട്ടാണ്, ഈ വഴിക്ക് ചിന്തിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഗുരു ഇത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഗുരുവൊപ്പം വെറുതെ ഒരു അന്ധവിശ്വാസ പ്രചാരകൻ ആയിട്ട് അവതരിപ്പിക്കുന്നവർ ഇതുകൂടെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ല